നമ്മള് ഏച്ചവയവായാണ് പഠിച്ചത്. ഇവിടെ ഒരു സംശയം, സാറിന് ആർക്കും തോന്നുന്ന സംശയമാണ്, ഇക്കോ എണച്ചി. ഇവിടെ ഇക്കഹ എന്ന് പറയുന്നത് ഷഷ്ടി, അകഹസവർണ ദീർഘ എന്ന് പറയുന്നത് പഞ്ചമി. അപ്പൊ ഇത് രൂപം കണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിന് നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് മനസ്സിലാക്കുന്ന വ്യാഖ്യാനം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റും. കാരണം രണ്ട് രൂപം ഒരുപോലെ തന്നെ ഇരിക്കുന്നു. ഇനി നമ്മൾ അതിനെ അകഹ എന്ന് പറയുന്നതിനെ ഷഷ്ടിയായിട്ട് തന്നെ എടുത്തു നോക്കിയ, ഷഷ്ടിയായി കഴിഞ്ഞാൽ അവിടെ എന്തൊരു ഷഷ്ടി സ്ഥാനേ യോഗ എന്ന് പറയുന്ന സൂത്രം എന്നിട്ട് പറയാം അത് സ്ഥാനിയാണ്. പക്ഷെ ഇവിടെ അതല്ല സ്ഥാനി. എന്തുകൊണ്ട് ഏകഹ പൂർവപരയോഹോ നമ്മൾ പറഞ്ഞു, അങ്ങനെ ഒരു സൂത്രം മുകളിൽ നിന്ന് വരുന്നതുകൊണ്ട് അവിടെ പൂർവത്തിലിരിക്കുന്നതും പരത്തിലിരിക്കുന്നതും രണ്ട് സ്ഥാനിയാണ്. അപ്പോ പൂർവത്തിൽ നിന്ന് അജി വരുന്നു, ഇവിടെ സവർണയുന്നുണ്ട്. അപ്പോ അക്കിൽ നിന്നും പരമായി സവർണമായ അച്ചിരിക്കുമ്പോൾ ഒന്ന് വരും. അപ്പോൾ അവിടെ ഷഷ്ടി എന്നുള്ള എടുത്തു കഴിഞ്ഞാൽ അത് സ്ഥാനിയായിരിക്കും. ഇത് രണ്ട് സ്ഥാനിയാകണം. രണ്ട് സ്ഥാനിയാകാൻ എന്നാൽ എന്തുകൊണ്ട് ഏകഹ പൂർവപരയോഹോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്? രണ്ട് സ്ഥാനിയാകും. അപ്പോൾ അകഹ എന്ന് പറയുന്നത് പഞ്ചമിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അക്കിൽ നിന്നും പരമിരിക്കുമ്പോൾ എന്നുള്ള അർത്ഥം കിട്ടും. സവർണം പരമിരിക്കുമ്പോൾ എന്നുള്ള അർത്ഥം കിട്ടും. തസ്മാ എന്നുള്ള അർത്ഥം കിട്ടും. തസ്മാദിത്യത്തരസ്യ എന്നൊക്കെ സൂത്രവും വരും. അതുകൊണ്ട് രൂപം കാണുമ്പോൾ ഒരുപോലെ ഇരുന്നു കഴിഞ്ഞാലും ഓരോ സ്ഥലത്തും അത് വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കണം. അത്രയും വ്യാഖ്യാനതോ വിശേഷ പ്രതിപത്തി നഹി സന്ദേഹാത് അലക്ഷണം. ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ വ്യാഖ്യാനത്തെ ആശ്രയിച്ചിട്ട് മനസ്സിലായിക്കോളും. ഇവിടെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്താണ് പിന്നെ ഇനി ഈ അകഹ എന്ന് പറയുന്നതിന് വേറെ എവിടെയെങ്കിലും ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഏത് വിഭക്തിയിലാണത് ഉപയോഗിക്കേണ്ടി വരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം നമുക്കറിയത്തില്ല. അപ്പം അവിടെ പഞ്ചമിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇവിടെയും അത് പഞ്ചമിയായി സ്വീകരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരും. പൂർവപര സൂത്രങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒന്നിൻ്റെ വിഭക്തിയെ അത് ഒരുപോലെ ഇരുന്നാലും സ്വീകരിക്കാം. അതുകൊണ്ട് ഇവിടെ പഞ്ചമിയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇക്കഹ എന്ന് പറയുന്നത് ഷഷ്ടിയായിട്ടും. പിന്നെ ഇതും ഞാൻ വിശദീകരിച്ച കാര്യമാണ്. എന്താണ് ഈ ഇകവണച്ചിൽ ഈ സ്ഥാനി അകസവണയിൽ ആയും ആയും രണ്ട് സ്ഥാനിയാണ്. അതിന് അന്ന് തന്നെ പറഞ്ഞു. എന്താണ് ഏകഹ പൂർവപരയോഹോ? പൂർവത്തിൽ നിന്ന് ഒരു സൂത്രം വരുന്നുണ്ട്, അത് പൂർവത്തെയും പരസ്തയും സ്ഥാനിയായി നിർദ്ദേശിക്കുന്നു. അതെന്ന് പറഞ്ഞ കാര്യമാണ്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത്രാസ്തി ഈ പ്രശ്ലേഷന്റെ കാര്യം. ഈ പ്രശ്ലേഷൻ എന്ന് പറയുന്നത് ആധുനികമായി വന്ന ഒരു സമ്പ്രദായമാണ്, പണ്ട് അതില്ലായിരുന്നു. അത് ഈ ശരിക്കും പറഞ്ഞാൽ അത് ഈ പ്രൂഫ് റീഡർമാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവര് അവർക്ക് സൗകര്യമുള്ളിടത്ത് അത് വയ്ക്കും, ചിലടത്ത് അത് വയ്ക്കത്തില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു കൃത്യമായ നിയമം പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ അത്ര അസ്ഥി എന്ന് പറയുന്നു. അപ്പൊ അവിടെ ചിലടത്ത് പ്രസലേഷൻ കാണും, ചിലടത്ത് കാണത്തില്ല. ഇനി പ്രസലേഷൻ ദീർഘം വരുന്നിടത്ത് മാത്രമല്ല, പൂർവ്വരൂപം വരുന്നിടത്ത് പലയിടത്തും അതൊക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് പ്രസലേഷൻ എന്ന് പറയുന്ന പാണിനിയുടെ കാര്യത്തിൽപ്പെട്ട ഒരു കാര്യമില്ല, ആധുനിക പ്രൂഫ് റീഡർമാരുടെ കയ്യിലിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് അതിന് നമുക്ക് വ്യാകരണത്തിൽ ഒരു നിയമം പറയാൻ പറ്റില്ല. പിന്നെ ചില സ്ഥലത്ത് ഇത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ എന്തോ ഒരു സംഭവം വന്നിരിക്കുന്നു, ഇവിടെ ദീർഘം ആദേശം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പൂർവ്വരൂപം വന്നിരിക്കുന്നു എന്നൊക്കെ ചിലടത്ത് മനസ്സിലാക്കാൻ സഹായിക്കും. വാസ്തവത്തിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രശ്ലേഷം കണ്ടിട്ടല്ല, പദപരിചയം കൊണ്ടാണ്. പത്രാസ്ഥി എന്ന് എഴുതിയിരിക്കുന്നു, അങ്ങനെ എഴുതിയിരിക്കുന്നിടത്ത്, സന്ധി ചെയ്ത് എഴുതിയിരിക്കുന്നിടത്ത് അത്ര അസ്ഥി എന്നുള്ള രണ്ട് പദങ്ങളെക്കുറിച്ച് ബോധമുള്ള ഒരാളിന് പൂർവ്വത്തിലും ഹ്രസ്വകാരമാണ്, പരത്തിലും ഹ്രസ്വകാരമാണ്, ദീർഘം ആ വന്നു എന്ന് മനസ്സിലാക്കണം. അതാണ് അതിൻ്റെ വഴി. അല്ല പ്രശ്ലേഷം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല അത് തീരുമാനിക്കേണ്ടത്, അതിന് വ്യാകരണവുമായിട്ട് ബന്ധമില്ല. കാരണം ഇത് പറയുന്ന കാലത്ത് അച്ചടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഉദാത്ത അനുദാത്ത സരിതത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ അന്നും പറഞ്ഞതാണ്, ഉച്ചേര് ഉദാത്ത എന്ന് പറഞ്ഞാൽ അവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് നതു ശബ്ദകൃതം ഉച്ചൈസ്തും വിവക്ഷിതം. ശബ്ദം ഉയർത്തി ചെല്ലുന്നതോ ശബ്ദം താഴ്ത്തി ചൊല്ലുന്നതോ അല്ല അവിടെ. അപ്പോൾ ശരിയായ ഉദാത്തം എന്താണ് അനുദാത്തം എന്താണെന്നുള്ളത് നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഉദാത്തം വരുമ്പോൾ നമ്മൾ ഉയർത്തിച്ചൊല്ലും, അനുദാത്തം വരുമ്പോൾ താഴ്ത്തി ചൊല്ലും. നിയമം അനുസരിച്ച് അങ്ങനെയല്ല, അത് വളരെ വിശദീകരിച്ചാണ്. അത് ചൊല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് വന്ന് പറഞ്ഞു. പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് രണ്ട് ഗുണം കേട്ട് ശരിക്കും മനസ്സിലാക്കുക. അതിനാ അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉയർത്തി ചൊല്ലിയ ഉദാത്തമാകത്തില്ല, താഴ്ത്തി ചൊല്ലിയ അനുദാത്തമാകത്തില്ല. പക്ഷേ ഇന്ന് ശരിയായ ഉദാത്തം അനുദാത്തം എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ ഉയർത്തിയും താഴ്ത്തിയും ചൊല്ലുന്നു. അതിന് ഉദാത്ത അനുദാത്തങ്ങളുമായി ബന്ധമില്ല. അതന്ന് പറഞ്ഞ കാര്യമാണ്, അത് ശ്രദ്ധിച്ച് കേൾക്ക്. ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേദം ചൊല്ലി പഠിക്കാൻ പോയത്. എന്നെ പഠിപ്പിച്ചെടുത്തുനിന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞ കാര്യമാണ്. പിന്നെ ഞാനെങ്ങനെ ഇത് പറഞ്ഞിരുന്നു, എനിക്ക് പറഞ്ഞുതരാൻ പറ്റുമോ? പിന്നെ അത് എന്റെ വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയത് വ്യാകരണ സൂത്രങ്ങളിൽ നിന്നും ഭാഷ്യത്തിൽ നിന്നുമാണ് മനസ്സിലായത്. അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മൾ അവിടെ പറയുന്ന രീതിയിലുള്ള ശബ്ദം പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്വയം മനസ്സിലാകും ശബ്ദത്തിന് വരുന്ന വ്യത്യാസം. കേട്ട് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ചിലരൊക്കെ അവകാശപ്പെടുന്നുണ്ട്, പക്ഷെ അത് കേട്ട് നോക്കുമ്പോഴും അത് കൃത്യമായി മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ചിലർ പറയുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അക്കാര്യവും ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ വിശദീകരിച്ചാണ്. അതിൽ കൂടുതൽ പഠിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല, എന്നെ പഠിപ്പിച്ചവർക്കും അതറിയത്തില്ല. നമ്മളിവിടെ എന്താണ് പറയുന്നത്? ഏച്ചോയവായ അതാണ് നമ്മളെടുത്തത്. ഏച്ചഹ എന്ന് പറയുന്നത് ഷഷ്ടിയാണ്. അപ്പോൾ നമ്മൾ മൂന്ന് സന്ധികളാണ് പഠിച്ചത്. അഗസവർണ ദീർഘ ഏച്ചവായ അല്ല, അഗസവർണ ദീർഘ എന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കൽ കൂടെ പറയാം, അതിന് ഏകഹപൂർവ പ്രയോഗം എന്ന് പറയുന്ന ആ അധികാരത്തിൽ വരുന്നതുകൊണ്ട് പൂർവവും വരവും സ്ഥാനിയാണ്, രണ്ടും പോയിട്ട് ഒരു ആദേശം വരുന്നു. ആ സമയം ഇഗോ ഇണച്ചി ഏച്ചോ അയവായ രണ്ടിടത്തും ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് ഏതാണോ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിക്കുന്നത് അത് സ്ഥാനിയാവും. അതുകൊണ്ട് അവിടെ അതാണ് സ്ഥാനി. ഇഗോ ഇണച്ചി എന്ന് പറയുന്നതിന്റെ അപവാദമാണ് അഗസവനെ ദീർഘ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇഗോ ഇണച്ചി എന്ന് പറയുന്ന സൂത്രം പ്രവർത്തിക്കുന്നത് ഇക്കിന്റെ പരത്തിൽ അസവർണമായ അച്ചു വരുമ്പോൾ, സവർണമല്ലാത്ത അച്ചു വരുമ്പോൾ, എന്നുവെച്ചാൽ ഈ പ്ലസ് ആന്നിരിക്കുമ്പോൾ അവിടെ വരും. സവർണമായ അച്ചല്ല അവിടെ പരത്തിയിരിക്കും. അഗസവർണ ദീർഘ പ്രവർത്തിക്കുന്നത് സവർണമായ അച്ച് പരത്തി വരുമ്പോൾ, ഈ പ്ലസ് ഇ എന്നിരിക്കും പ്രവർത്തിക്കും, അല്ലെങ്കിൽ ആ പ്ലസ് ആന്നിരിക്കും പ്രവർത്തിക്കും. ഏച്ചു അയവക എന്ന് പറയുന്നതിനെയും ബാധിക്കുന്ന സൂത്രങ്ങൾ ഇനി വരും. ഒരു സൂത്രത്തെ നമുക്ക് ശരിക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ സൂത്രത്തെ ഏതെല്ലാ സൂത്രങ്ങൾ ബാധിക്കുന്നുണ്ട്, ആ സൂത്രം ഏതിനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാലേ പറ്റും, പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റും അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഇഗോ എണച്ചിയും അഗസവർണ ദീർഘയും രണ്ടും കൂടെ ചേർത്ത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾക്ക് പിടികിട്ടിയത് അത് രണ്ടും എവിടെ എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു. ഇത് എല്ലാ സൂത്രങ്ങൾക്കും ഇത് ബാധകമാണ്. അത് നമ്മൾ കുറെ സന്ധി പഠിച്ചു തരുമ്പോൾ മനസ്സിലാവും. ഏച്ച അയവ എന്നുള്ളത് ഏച്ചെന്ന് പറയുന്ന ഷഷ്ടിയാണ്. അയവ അയവഹ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. അത് അയച്ച അവിച്ച ആയിച്ച ആവിച്ച എന്ന് സമാഹാര ദ്വന്ദ്വനാണ്. അത് പ്രഥമാവിഭക്തി നിർദ്ദേശിച്ചിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഒരു സൂത്രത്തിൽ വിധി എന്ന് പറയുന്നത് പ്രഥമയിൽ നിർദ്ദേശിക്കുന്നതായിരിക്കും. അഗസവർണ ദീർഘ ദീർഘ പ്രഥമയിൽ നിർദ്ദേശിച്ച അതാണ് വിധി. ഇഗോയണ ചെയ്യണ് പ്രഥമയെ നിർദ്ദേശിച്ച അത് വിധി. ഏച്ചോയവായവ അയവായവ പ്രഥമയെ നിർദ്ദേശിച്ച അത് വിധി. ഇവിടെ ഷഷ്ടിയിൽ നിർദ്ദേശിച്ചത് സ്ഥാനിയായ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയാണ്. ഇനി നമ്മൾ ഇവിടെ എഴുതി എ പ്ലസ് ആ ഐ വന്നു, ഒ പ്ലസ് ഇ അവ് വന്നു, എ പ്ലസ് ഐ പ്ലസ് ഉ ആയി വന്നു, അവ് പ്ലസ് എറ് ആവുന്നു. പരത്തിൽ ഏതിരുന്നാലും ശരി, പൂർവ്വം നോക്കി പരത്തിൽ അച്ചായിരിക്കണമെന്നേ ഉള്ളൂ. പൂർവ്വത്തിൽ നോക്കി ഇതിൽ എ പ്ലസ് ആവുന്നതിനടുത്തൊരു അപവാദം വരും, അത് നമ്മളിനി പഠിക്കും. തൽക്കാലം അതങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനി പദങ്ങളിൽ വരുന്നതാണ് അടുത്ത്. നമ്മൾ ആദ്യം നമ്മൾ സന്ധിയിലെല്ലായിടത്തും ആദ്യം ആ വർണ്ണങ്ങളിൽ എങ്ങനെ വ്യത്യാസം വരുന്നു എന്ന് പഠിക്കുന്നു, പിന്നെ പദങ്ങളിൽ, പിന്നെ സൂത്ര ഉദാഹരണം, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. തുടക്കം അങ്ങോട്ട് ഇടുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇവിടെ എ വരുന്ന ഉദാഹരണം നോക്കുക. ഹരേ പ്ലസ് ഇഹ, ഹരേ പ്ലസ് ഹരേ ഹര് എ പ്ലസ് ഇ ഹ. നമ്മളിതുവരെ മൂന്ന് സൂത്രങ്ങൾ പഠിച്ചെടുത്തു. ആദ്യം വർണ്ണങ്ങളിൽ എടുത്തു, രണ്ടാമത് എന്റെ ഭാവനയിൽ കണ്ട ഉദാഹരണങ്ങൾ പറഞ്ഞു. ഈ ഉദാഹരണങ്ങൾക്കെല്ലാം ഉള്ള പ്രത്യേകത എന്താണ്? ഇതെല്ലാം പദാന്ത സന്ധികളാണ്, എന്നുവെച്ചാൽ ഒരു പദത്തിന്റെ അന്ത്യത്തിൽ വരുന്ന സന്ധികളാണ്. അതുതന്നെ ഇത് സമാസം വരാത്ത സ്ഥലങ്ങളാണ്. എന്തുകൊണ്ട് ഇത് പറയുന്നു? ഇതാണ് നമുക്ക് ഉപയോഗത്തിൽ വരുന്നത്. ശ്ലോകങ്ങളിലും വാക്യങ്ങളിലും മറ്റും പദം പിരിക്കാൻ സഹായിക്കുന്നത് ഇവിടെയാണ്. കാരണം ഇവിടെ ഇപ്പോൾ രണ്ട് പദമാണ്, ഹരേ ഹരി ഹരി ഹരേ ഹ ഹേ ഹരേ സംബോധനയാണ്. അടുത്ത് വേറൊരു പദം വന്ന് ഇഹ, അങ്ങനെ വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോരും ഹരയിലെ എ എന്ന് പറയുന്നത് അവസാനം ഇരിക്കുന്നു. പദാന്തത്തിലിരിക്കുന്നു. അതുകൊണ്ട് ഇതിന് പദാന്തസന്ധി എന്ന് പറയും. ഇത് അനിത്യസന്ധിയാണ്. സന്ധി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇവിടെ ഉദാഹരണം കൊടുക്കുന്നതെല്ലാം നിത്യസന്ധികളായിരിക്കും. സമാസസന്ധി എന്ന് പറയുമ്പോൾ നിത്യസന്ധിയാണ്. പദമധ്യസന്ധി വരും, അതിന് ഇനി ഉദാഹരണം വരും. അതൊക്കെ നിത്യസന്ധികളാണ്. നമ്മൾ അനിത്യസന്ധിയാണ് പഠിക്കുന്നു. എന്ന് പറയുന്നത് എന്തായി? ഏച്ചിൽപ്പെട്ടു. ഏച്ചിൽ ഏകാരമാണ്. പരത്തിൽ അച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഈ ഇരിക്കുന്നുണ്ട്. സൂത്രം എന്താ പറഞ്ഞത്? ഏച്ചിന് പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ഏച്ചിന് ഐ ആദേശം വരും. ഇവിടെ ഏച്ചില ഏ ഇരിക്കുന്നു, അതിന്റെ പരത്തിൽ അച്ചില ഈ ഇരിക്കുന്നു. ഏച്ചിന് ഐ ആദേശം വന്നു. ഏച്ചില ഏയും അച്ചില ഈ. അപ്പോ ഇവിടെ എഴുതി കാണിക്കുന്ന പോലെ വരും. ഏയുടെ സ്ഥാനത്ത് ഐ വന്നു. ഹരി ഐ ഈ ഹ ഈയുടെ വരണം. അയു ഈ ഹാക്ക് മുമ്പിൽ ഈയുടെ എഴുതണം. ഈ ഹ ഒന്ന് ഹരി അയു ഇഹ. അയ്യിൽ ആ അരുതിനോട് ചേരും. ഒരു എന്ന് പറയുന്നത് ഇപ്പൊ അച്ഛഹീനമായിരിക്കണം, അച്ഛില്ല. അച്ഛഹീനം ഹൽ പരേണ സമീചിത എന്നുള്ള ന്യായമനുസരിച്ച് ഒരുതിനോട് ആ ചേരും. അത് കഴിഞ്ഞ് ഈ എന്ന് പറയുന്നതും ഹൽ അച്ഛഹീനമായിരിക്കണം, അച്ഛില്ലാതിരിക്കുകയാണ്. അതിനെ പരത്തിലിരിക്കുന്ന അച്ഛനോട് കൂട്ടിച്ചേർക്കുക. അപ്പൊ ഈ യായോട് കൂടി ചേരുമ്പോൾ ലിപി എന്ത് വരും? യകാരത്തിന്റെ പൂർവ്വത്തിലുള്ള ലിപിയെ കാണിക്കും. പരത്തിലാണ് ഈ ഇരിക്കുന്നതെങ്കിലും എഴുത്തിൽ വരുമ്പോൾ ഈ പൂർവ്വത്തിൽ പോകും. അതാണ് ഹര ഈഹ എന്ന് വന്നത്. അത് എഴുതുന്ന വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. പലർക്കും ലിപിയിൽ അല്പ ആശയക്കുഴപ്പം വരും. ഹരിലെ രേഖം അകാരത്തോട് കൂടി ചേർന്ന് പാന്നു വന്നു. ഇ എന്ന് പറയുന്ന മധ്യമം വ്യഞ്ജനം ഈയോട് ചേർന്നപ്പം പരത്തിലെഴുന്ന ഈ ലിപിയിൽ പൂർവ്വത്തിൽ വന്നു. ഇപ്പൊ ഹര ഇ, പിന്നെ അവിടെ ശേഷിക്കുന്ന ഹായാണ് ഹര ഇഹ. എഴുത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പലർക്കും എഴുതാൻ അറിയാതെ വരും. അതുകൊണ്ട് ഇപ്പോ ഏച്ചോയല്ല ആദ്യത്തെ ഉദാഹരണം. ഇനി ഇതുപോലെ തന്നെ വിഷ്ണു പരത്തിൽ അച്ചിരിക്കണമെന്നല്ലേ പറഞ്ഞത്? അത്ര എന്നെടുക്കുക. വിഷ്ണു അത്ര അവിടെ എടുക്കുക. വിഷ്ണു ഹല്ലിൽ നിന്ന് സ്വരത്തെ വേർതിരിക്കണം. കോമയിട്ടിട്ട് ഓ പ്ലസ് പരത്തിലിരിക്കുന്ന നായ ഇങ്ങോട്ട് എടുക്കണം. നമുക്കതാണ് ആവശ്യം. ആ അത്ര ഇവിടെ എന്തു പറയുന്നു? ഏച്ചോ അയവായവഹ. ഏച്ചിന് പരത്തിൽ അച്ചിരിക്കുമ്പോൾ ക്രമമായിട്ട് അയ്യവ് വരും. ഇവിടെ ഏച്ചിലെ ഓ ഇരിക്കുന്നു. അപ്പോൾ ആദേശങ്ങളിൽ രണ്ടാമത്തെ അവ് വരും. ഇവിടെ ഏച്ചു അച്ചു ഇരിക്കുന്നു. അതാണ് അവിടെ ഏച്ചെന്ന് എഴുതി കാണിച്ചത്. അതിൻ്റെ താഴെ ഇനി സന്ധിയിൽ വരുന്ന അബിനെ കാണിക്കുക. അവ് ഇപ്പം വിഷ്ണു അവ് വന്നു പ്ലസ് ആച്ച് വന്നു. ബി വരത്തില്ല. വിഷ്ണു അവ് ആത്ര. ഇനി പഴയ നിയമം അജ്ഹീനം ഹല്ല് പരേണ സമിജ്യതേ. വിഷ്ണു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ അച്ചില്ലാതിരിക്കുകയാണ്. അപ്പോ അബിൽ അച്ഛനെ അങ്ങോട്ട് ചേർക്കുക. അപ്പൊ വിഷ്ണാന്നായി. അവിടെ ആ വന്ന വെട്ടങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അപ്പൊ മനസ്സിലാക്കുന്നത് ആ ഉണ്ടെന്ന്. ഇനി ബ് എന്ന് പറയുന്നത് അച്ചില്ലാതിരിക്കുകയാണ്. അവിടെയും പരത്തിൽ ആയ അങ്ങോട്ട് കൂടി ചേർക്കുക. വിഷ്ണവത്ര ഇവിടെ ഈ ഉദാഹരണം കളയണം. ഇപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. വിഷ്ണു ഹ്രസ്വകാരം വരാൻ പാടില്ല. അവിടെ ദീർഘം വരണം. അതിന് വേറൊരു ഉദാഹരണം വരും. അതുകൊണ്ട് വിഷ്ണു അത്ര എന്നുള്ളത് മാത്രം മാറ്റുക. ആഗച്ഛതി എന്നാക്കുക. ആവരണം ആഗച്ഛതി വന്നാലും ഇവിടെ ശരിയായ ഉദാഹരണമാവും. അപ്പൊ അത്രാന്നുള്ളത് ആ എന്നാക്ക, അതിന്റെ താഴെ അത്ര ഉദാഹരണം ഞാൻ ശ്രദ്ധിക്കാതെ പറഞ്ഞാണ്, അത് ശരിയാകത്തില്ല. വിഷ്ണു ആ ഗച്ചതി, താഴെ അതുപോലെ ആക്കുക. ഇനി എന്ത് ചെയ്തു? വിഷ്ണവ് ണിന്റെ ആ അങ്ങോട്ട് ചേർക്കുക, വി എന്ന് പറയുന്നത് ആയോട് ചേർക്കുക, വിഷ്ണവാഗച്ഛതി എന്ന് പറയും. വിഷ്ണവാഗച്ഛതി, വിഷ്ണു ആഗച്ഛതി. അവിടെ അവാദേശം വന്നു, പരത്തിലിരുന്നതിനോട് കൂട്ടിച്ചേർന്ന് വിഷ്ണവാഗച്ഛതി എന്ന് വരും. ആയുടെ ഉദാഹരണം ഇനി നമ്മൾ പിന്നീട് പഠിക്കും. ഇനി വരുന്നത് എയ്ക്കും ഓയ്ക്കും വന്ന് ഇനി ഐ ഐക്ക് എഴുതുക, ദേവ്യൈ എഴുതുക. ദേവ്യൈ കാരണം ഇങ്ങനെ ഉദാഹരണങ്ങൾ നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും അപവാദ സൂത്രങ്ങൾ ഉണ്ടോ എന്നൂടെ മനസ്സിൽ കണ്ടില്ലെങ്കിൽ തെറ്റുപറ്റും. കാരണം നേരത്തെ എനിക്ക് പിശക് പറ്റി. ഓരോന്നിനും അപവാദ സൂത്രങ്ങളുണ്ട്. ഇത് ചെസ് കളിക്കും പോലെയാണ്. ഒരു നീക്കം, ഒരു കരുന്ന് അങ്ങോട്ട് നീക്കുമ്പം എത്ര മുൻകോട്ട് മുൻപിലുള്ള നീക്കങ്ങൾ നമ്മുടെ മനസ്സിരിക്കുന്നോ അത്രയും ശരിയാവും. നല്ല കളിക്കാർക്കാണെങ്കിൽ ഒരു 30-40 നീക്കങ്ങൾ വരെ മനസ്സിരിക്കും. അതിൽ നീക്കം വിട്ടുപോയി കഴിഞ്ഞാൽ പോയി. ഇതും അതുപോലെയാണ്, ഒരു ചെസ് കളിയാണ്. അങ്ങനെ പറയുമ്പോൾ അപവാദങ്ങളെല്ലാം മനസ്സിൽ കണ്ടിട്ട് എവിടെ ഇനി ഏതെങ്കിലും വരാനുണ്ടോ എന്ന് ചിന്തിച്ച് ഇവിടെ ഉവാച്ച എന്ന് ചേർക്കുക. ഏതെങ്കിലും ശകലം മനസ്സിൽ ഇത് വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോകും. ദേവ്യൈ ദേവിയ് ഐ എന്നൊന്നല്ല അവിടെ അയച്ചില്ലേ. അയ്യ നമ്മൾ മാറ്റിയെടുത്ത് ഊ വാച്ചാന്നെടുത്ത് ഇവിടെയും പറയുന്നുണ്ട്. ഏച്ചു അയവായ അവഹ, ഏച്ചിൽ അയ്യിരിക്കുന്നു, പരത്തിൽ അച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞ അനുസരിച്ച് ക്രമാത് അയ്യ് അവ് ആയി വരും. അപ്പൊ അയക്കെന്ത് വരും? ആയി വരും. ആയി വരുമ്പോൾ എന്ത് വരുന്നു? ദേവ്യ ഐക്ക് ആയി വന്നു. ആയ് പരത്തിൽ ഉവാച്ച, ഇവിടെയും നിയമം വരും എന്താണ്? അച്ച് ഇല്ലാത്ത കല്ലിനെ പരത്തോട് ചേർക്കുക. അപ്പൊ ദേവ്യ ആ അതിനോട് ചേരും. ദേവ്യായ് ഉവാച്ചയുടെ ഊ യായോട് ചേർക്കുമ്പോൾ ഊ അടിയിൽ വരും. അപ്പൊ ദേവ്യായുവാച്ച എന്ന് വരുന്നു. ധാരാളം വരുന്ന സന്ധിയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ വരുന്നു. പിന്നെ ഔവാണ്. ഗുരവും ഗുരവും പ്ലസ് അസ്ഥി ഗുരു അവിടെ പിരിച്ച് ഔവിനെ പിരിച്ചെടുത്ത് ആ സ്ഥി അവിടെ എന്ത് വരുന്നു? ഏച്ചോയ വായ മഹായ ചക്രമാത അയ്യാ വായാവേദി സുഖാച്ചി. അപ്പൊ ഏച്ചൽ ഔ ഇരിക്കുകയാണ്. അവിടെ പറഞ്ഞ ക്രമം അനുസരിച്ച് അതിന്റെ സ്ഥാനത്ത് ആവ് വരണം. എന്തുവരുന്നു? ഗുരാവ് ഗുരാവ് അസ്ഥി കൂടി ചേർക്കുക. ഗുരാവസ്ഥി അങ്ങനെ വരും. ചേർത്ത് വരുമ്പോൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൂർവത്തിലും പരത്തിലും സ്വരമിരിക്കുന്നു, പക്ഷെ സന്ധി ചെയ്ത് വരുമ്പോൾ ഈ രണ്ട് വ്യഞ്ജനങ്ങളും ഇടക്കേറി വരും. പൂർവത്തിലോ ഹ്രസ്വകാരം അല്ലെങ്കിൽ ദീർഘം ആകാരം, ഇതിലേതെങ്കിലും വരും. പൂർവത്തിൽ ഇരുന്ന് പോവും, ഏ ഓ ഐ ഔ ഇത് നാലും പോകും, ആണ് ഇങ്ങനെ വരുന്നത്. ഇനി അപ്പൊ ഈ സൂത്രത്തിന്റെ ഉദാഹരണമായി. ഇനി പുസ്തകത്തിലെ ഉദാഹരണം നോക്കുക. അവിടെ യഥാസംഖ്യം അനുദേശക സമാനം സമസംബന്ധി വിത്ര യഥാസംഖ്യം സ്യാത് ഹരയേ വിഷ്ണവേ നായക പാവക. ഇത് ഈ നാലുദാഹരണം നമുക്കിപ്പം മനസ്സിലാകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ സമാസം പോലെ തന്നെ ഹരയെ എന്നുള്ള ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ വരുന്ന ഒരു സന്ധിയാണ്. വിഷ്ണവേ ഹരി ശബ്ദത്തിന്റെ ചതുർത്ഥിയാണ് ഹരയേ ഹരയേ നമ വിഷ്ണവേ നമ എന്നൊക്കെ പറയുന്നു. ഇതിനെ പദമധ്യസന്ധി എന്ന് പറയും. പദമധ്യസന്ധി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പദപരിചയം പോരാ, അതിൻ്റെ പ്രക്രിയ അറിഞ്ഞിരിക്കണം. ഹരിശബ്ദത്തിൽ നിന്നോ സൂജ സമോസാമെന്നുള്ള സൂത്രപ്രകാരം പരത്തിൽ ഞേ വിഭക്തി വന്നു, അവിടെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു, ഹരയെ എന്ന് പറയുന്നു വരുന്നു എന്നുള്ള ഒരുപാട് കാര്യം അറിയണം. അതുകൊണ്ട് ഈ സന്ധി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഷല്ലിംഗ പ്രകടനം പഠിച്ചാലേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പുറത്തു നിന്ന് വേറെ ഉദാഹരണം കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതെന്തുകൊണ്ട് ഇതിവിടെ കൊടുത്തു എന്ന് വെച്ചാൽ ഇത് നിത്യസന്ധിയാണ്, സന്ധി ചെയ്തേ പറ്റൂ, പ്രക്രിയയിൽ വരുന്നതാണ്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇതിവിടെ കൊടുത്തത്. തൽക്കാലം മറ്റൊന്നും വേണ്ട, നമ്മളിതിനെ പിരിച്ച്. പക്ഷെ ഹരയെന്ന് കണ്ടാൽ നമ്മൾ ഒരിക്കലും ഒരിടത്ത് ഹരയെന്ന് കണ്ടാൽ ഈ പറയുന്ന പോലെ പിരിച്ച് സന്ധി ചെയ്യാൻ പാടില്ല, അതിനൊന്നും നമുക്ക് അവകാശമില്ല. പ്രക്രിയയിൽ മാത്രം വരുന്ന ഒരു കാര്യമാണ്. തൽക്കാലം എയ്ക്കായി എങ്ങനെ വരുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇതിനെ മനസ്സിലാക്കുക. എങ്ങനെ ഹരേ പ്ലസ് എ എന്ന് വിരിക്കുക, സ്വരത്തിലെ എ. ഈ എ എന്ന് പറയുന്നത് സ്വരത്തിലെ എയാണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ എന്ത് വരുന്നു, ഹര് എ എന്നിരിക്കും. ഇവിടെ രണ്ട് എ പരത്തിലിരിക്കുകയാണ് എന്ന് വെച്ചാൽ എയുടെ സവർണമായ എ പരത്തിയിരിക്കുകയാണ്. പക്ഷെ അത് സവർണ ദീർഘയ്ക്ക് വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? എ എന്ന് പറയുന്ന അക്കിപ്പെടുന്നില്ല, അതുകൊണ്ട് യുഗവേണച്ചയ്ക്ക് വരാൻ പറ്റില്ല. എ എന്ന് പറയുന്നത് ഇക്കിപ്പെടുന്നില്ല. ഒരു പുതിയ ഉദാഹരണം കിട്ടുമ്പോൾ എന്തുകൊണ്ട് പഴയ സൂത്രങ്ങൾ അവിടെ പ്രവർത്തിച്ചില്ല എന്ന് ചിന്തിക്കുന്ന നല്ലതാണ്, അത് ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോ എന്തുവരുന്നു, ഏച്ചിലയിൽ പരത്തിൽ ഇരിക്കുന്ന എ എന്ന് പറയുന്നത് അച്ചപ്പെടുന്നതാണ്, അതുകൊണ്ട് ഏച്ചോ അയവായവ വരുന്നു, ഈ കാരത്തിന് ഐ വരുന്നു. അപ്പൊ എങ്ങനെ വരും, ഹര് ഐ പ്ലസ് എ. ഇവിടെ കൂട്ടിച്ചേർക്കുമ്പം വളരെ ശ്രദ്ധിക്കണം. പലർക്കും ഇത് മനസ്സിലാകാത്തൊരു കാര്യമാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഹരെന്ന് പറയുന്നത് ഇവിടെ അച്ചില്ലാതിരിക്കണം. അപ്പൊ പരത്തിന്റെ അകാരത്തെ അങ്ങോട്ട് ചേർത്തപ്പോ ഹര എന്ന് വന്നു. ഇനി യു എ എന്നുള്ളതിനാണ് മനസ്സിലാക്കാൻ പ്രയാസം വരുന്നത്. ഇവിടെ സന്ധി വരുന്നതിന് മുമ്പ് എന്തായിരുന്നത്? എ. ഇനി ആ ഐ എന്ന് പറയുന്നതിനോട് പരത്തിലിരിക്കുന്ന എ കൂട്ടിച്ചേർക്കുക, ഏന്ന് തന്നെ വരും. ഉച്ചാരണത്തിലൊരു മാറ്റവുമില്ല. ഇതാണ് ആശയക്കുഴപ്പം വരുന്നത്. ഹരേ ഏന്നിരുന്നപ്പോഴും അവസാനം നമ്മൾ ഉച്ചരിച്ച ഏന്ന് തന്നെ. സന്ധി വന്ന് ഏകാരം വന്നിട്ട് അതിനോട് ഏ ചേർത്താൽ ഉച്ചരിക്കുന്ന ഏന്ന് തന്നെ, ഹര ഏ. നമ്മുടെ സാധാരണഗതിയിൽ ഉച്ചരിക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല. പക്ഷെ ആദ്യം നമ്മൾ ഉച്ചരിച്ചപ്പോൾ ഏ എന്ന് പറയുന്ന സ്വരവും ഹര എ എന്ന് ഉച്ചരിക്കുമ്പോൾ ആ സ്വരത്തോടൊപ്പം യ അതുകൂടെ ചേർക്കുന്നുണ്ട്. പക്ഷെ അത് തെളിഞ്ഞു വരത്തില്ല. യ പ്ലസ് എ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ വ്യഞ്ജനമായ അല്ലെങ്കിൽ മധ്യമമായ യകാരവും സ്വരത്തിലെ യകാരവും കൂടെ കൂടി ചേർന്നിരിക്കുകയാണ്. പക്ഷേ നമ്മൾ എ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വരത്തിൽ ഉച്ചാരണത്തിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തിരിച്ച് എ എന്ന് ഉച്ചരിക്കാറില്ല, എ എന്ന് ഉച്ചരിക്കാറില്ല. വാസ്തവത്തിൽ സന്ധി വന്നു കഴിഞ്ഞപ്പോൾ എ അല്ല ഇരിക്കുന്നത്, എ ആണ്. അത്രയും കഷ്ടപ്പെട്ട് അത് ഉച്ചരിക്കാറില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ലിപിയിൽ നിന്ന് മനസ്സിലാക്കണം. യ യു എ എന്ന് പറയുന്ന എയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ഒരു വ്യഞ്ജനവും എ എന്ന് പറയുന്ന സ്വരവും ചേർത്താണ്. ഉച്ചാരണത്തിൽ തിരിച്ചറിയാൻ പ്രയാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പിന്നെ ഇത് സന്ധി ചെയ്യാതിരുന്നാലോ? എന്നാലും കുഴപ്പമാണ്. അപ്പോൾ എങ്ങനെ വെച്ചിരിക്കും? ഹരേ എ എന്ന് വെച്ചിരിക്കും. ഹരേ എ എന്ന് വെച്ചിരിക്കുന്ന ഉച്ചാരണം മാറിയിട്ട് ഹരേ എ എന്നായി. ആ വ്യത്യാസം, ആദ്യത്തത് കേവല സ്വരമാണ്, രണ്ടാമത്തെ യകാരവും യകാരവും ചേർന്നാണെന്നുള്ളത് മനസ്സിലായാലേ നമ്മളുടെ ലിപിയിൽ എഴുത്തിൽ അത് ശരിയാകത്തുള്ളൂ, ഉച്ചാരണത്തിൽ തിരിച്ചറിയത്തുള്ളൂ. ഇനി അടുത്ത ഉദാഹരണം നോക്കുക. വിഷ്ണവേ, ഇത് വിഷ്ണു ശബ്ദത്തിന്റെ ചതുർത്ഥി, വിഷ്ണവേ നമഃ എന്നൊക്കെ പറയുന്നു. അവിടെ എങ്ങനെ വിരിക്കും? വിഷ്ണു പ്ലസ് ഓ. ഇത് മനസ്സിലാക്കണം, ഇത് പദമധ്യ സന്ധിയാണ്. നമുക്കൊരിക്കലും ഇങ്ങനെ പിരിക്കേണ്ട ആവശ്യം വരത്തില്ല, പ്രക്രിയയിലേ വരത്തുള്ളൂ. എവിടെയെങ്കിലും വിഷ്ണുവേ എന്ന് കണ്ടാൽ ഇങ്ങനെ പിരിച്ചു കളയരുത്. വിഷ്ണു എ എന്നിരിക്കുന്നു, അവിടെ ഓയാണ്, അവിടെ പിരിച്ചു. വിഷ്ണു ഓ എ അച്ച് അച്ച്, അവിടെ അയുടെ സ്ഥാനത്ത് അവക്കുക. അവ് എച്ചോയ വായ വഹ, ഏ കൈ വന്നു, ഓനവ് വന്നു, അവ് ഏ പരത്തിൽ. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള പ്രശ്നമുണ്ട്. വിഷ്ണുലെ അവിടെ അകാരം ചേർക്കുമ്പോൾ അവിടെ വിഷ്ണവ് എന്നായി. വിഷ്ണവ് ഓയെ ചേർക്കുമ്പോഴോ? അല്ല, ഏയാണ്. എ ചേർക്കുമ്പോൾ ഇവിടെ വിഷ്ണവേ വേ എന്ന് വരുന്നു. മുമ്പലത്തെ പോലെയുള്ള അത്രയും കുഴപ്പമില്ല. അവിടെ ഓയും വോയും വരുമ്പോഴും കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. എയ്ക്കാണ് ഏറ്റവും പ്രശ്നം വരുന്നത്. ഇവിടെ പിന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വിഷ്ണവേ, നേരത്തെ എങ്ങനെയാ ഉച്ചരിച്ച? വിഷ്ണു എ, ഇവിടെ വിഷ്ണവേ. ഉച്ചാരണത്തിൽ വാ തെളിയുന്നുണ്ട് ഇവിടെ, നേരത്തെ ആണെങ്കിൽ യാ തെളിയത്തില്ല. ഹരേ ഏ ഹര എ, ഇവിടെ വിഷ്ണു ഏ വിഷ്ണവേ. അബ് വന്ന് ഏ വന്നു. കാരണം ഇവിടെ ആദേശം നേരത്തെ വന്നത് ഐ, ഇവിടെ അമ്പ്. പക്ഷെ പരനിമിത്ത രണ്ടിടത്ത് വന്നു തന്നെ, എ എന്നുള്ളത് തന്നെ. ഇവിടെ അച്ഛന്ന് പറയുന്ന പരനിമിത്തമാണ്, സ്ഥാനി എന്ന് പറയുന്നത് എയും ഓയുമാണ്. കൃഷ്ണവേ. ഇനി അടുത്ത് നൈ അകഹ, ഇവിടെയും അതുപോലെയാണ്, ഒരു പ്രക്രിയയിൽ വരുന്ന രൂപമാണ്. നായക ശബ്ദ സിദ്ധിക്കുന്നതാണ്. നവയൂർ ധർമ്മ എന്ന് പറഞ്ഞൊരു സൂത്രം ഇനി നമ്മൾ പഠിക്കും, അവിടെയാണ് ഇത് വരുന്നത്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നായകൻ ഹരയേ, ഹരിക്ക്. വിഷ്ണവേ, വിഷ്ണുവിന്. നായകഹ, നായകൻ. പാവകഹ, അഗ്നി എന്ന എന്റെ അർത്ഥം. നൈ അക എന്നിരിക്കുന്നു. നൈ അക, ഇവിടെ എന്ത് വരുന്നു? ഐക്കാണ് വരേണ്ടത്. അപ്പൊ അതിനെ പിരിച്ചെഴുതുന്നു. ന് ഐ ഐ അക. ഈ എ ഐയിലാണ് ഈ പ്രശ്നം വരുന്നത്. നമുക്ക് നൈ എന്ന് നമ്മൾ ഉച്ചരിക്കുന്നു, പിരിച്ചെഴുതിയാൽ എന്ന് ഐ എന്ന് ഉച്ചരിക്കുന്നു. ഒരുപോലെയാണ് ആ ഉച്ചാരണം. പ്ലസ് ആ ക എന്നിരിക്കുന്നു. അക്ക ഇവിടെ ഐക്കെന്തുവരും? പറഞ്ഞതനുസരിച്ച് ഏച്ചു അയവായ അവഹ. ഏച്ചില് ഐ ഇരിക്കുന്നു, പരത്തിൽ അച്ചിലായിരിക്കുന്നു. ഐക്ക് ആയി വരുന്നു. അപ്പോ ആയു ഒന്ന് ആയി അക, അവിടെയും നമ്മൾ പിരിക്കുമ്പോൾ അകഹ എന്ന് വിസർഗം കൊടുക്കാൻ പാടില്ല, കാരണം അതൊക്കെ അവസാനമേ വരത്തുള്ളൂ. അക്ക എന്ന് മാത്രമേ വരാവൂ അതിന്റെ നിയമം അനുസരിച്ച്. അകഹ എന്ന് പിരിക്കാൻ പാടില്ല. നൈ അക, ചില പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ കൊടുത്തിരിക്കും, അത് ആലോചിക്കാതെ അബദ്ധം പറ്റുന്നതായിരിക്കും അറിയാതെ പറ്റുന്നതാകാം, രണ്ടു തരത്തിലും വരാം. ഐ അക എന്നിരിക്കുന്നു, ഐക്ക് എന്ത് വരും? ആയു വന്നു. ആയു നായോടായ ചേർക്കുക നായ്, യകാരത്തോടക ചേർക്കുക നായക, വിസർഗം വരുമ്പോൾ നായക. അപ്പോൾ ഒരുപാടത് ചുരുങ്ങുന്നു. ആയിന് ശേഷം വരുന്ന ആ ഇങ്ങോട്ട് വന്നപ്പം അവിടെ പിന്നെ ഒന്നുമില്ല. നീന് ശേഷം ഇരുന്നപ്പോൾ അവിടെ ചേർന്നപ്പോൾ ആയും പോയി. നായക ചുരുങ്ങി. അപ്പോൾ ഇവിടെ എന്തോന്നു, അയിൻ്റെ സ്ഥാനത്ത് ആയി വന്നു. ഇതും പദ മധ്യസന്ധിയാണ്. നമ്മൾ നായക ശബ്ദം കണ്ട നൈ അക എന്ന് പിരിക്കരുത്. നമുക്കതിന് അവകാശമില്ല. പ്രക്രിയ നടത്തുമ്പോൾ മാത്രമേ അതുള്ളൂ. പ്രക്രിയാരൂപങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. പ്രക്രിയയെല്ലാം കഴിഞ്ഞ് പൂർണ്ണമായി കഴിയുമ്പോൾ അതിനെ പരിനിഷ്ഠിത രൂപം എന്ന് പറയും. നമ്മളെ ഭാഷാപ്രയോഗത്തിൽ പരിനിഷ്ഠിത രൂപങ്ങളെ ഉപയോഗിക്കാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുമ്പോൾ പിരിക്കരുതെന്ന് പറയുന്നത്. പൗ അകഹ, അടുത്ത് പിരിക്കുക. പാവകഹ, പൗ അക, വിസർഗം വേണ്ട. പൗ അക, പൗ അക, പു കാമ ഔ. പു കാമ അക, വിസർഗം വേണ്ട. ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ അറിയാതെ അങ്ങ് വരും നിസർഗം. എന്നാലും നിങ്ങൾ എഴുതരുത് നിസർഗം. പു കാമ ഔ ആ കാമ ക. ഇവിടെ നോക്കുക, ഔ എന്ന് പറയുന്നതാണ് ഇനി ശേഷിക്കുന്നത്. ഏച്ചല്, ഏച്ചൽപ്പെടുന്നതാണ് ഔ. പരത്തിലിരിക്കുന്ന അച്ഛൻ്റെ ആ ഏച്ചല് ക്രമപ്രകാരം ഏച്ചോ അയവായാവഹ, അതിന് ആവ് വരും. ആവ് വരുമ്പോൾ എന്താവും? പ് ആവ് ആ ക. പുവിനോട് ആവിനെ കൂട്ടിച്ചേർക്കുമ്പം പാവ്. വകാരത്തോട് ആയ കൂട്ടിച്ചേർക്കുമ്പം പാവ. പൂർണ്ണരൂപം വരുമ്പോൾ പാവകഹ എന്ന് വരും. ആദ്യം വർണ്ണങ്ങളിൽ വരുന്ന രൂപം നമ്മൾ മനസ്സിലാക്കി ചേർച്ച, പിന്നെ പദാന്തസന്ധികൾ എന്ന് വെച്ചാൽ പ്രയോഗത്തിൽ വരുന്നത്, പിന്നെ സൂത്രത്തിൽ കൊടുത്തിരിക്കുന്ന കേവലം പ്രക്രിയകളിൽ മാത്രം വരുന്നത്. അങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മൾ ഓരോ സൂത്രത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന അതിൻ്റെ പ്രാധാന്യവും മനസ്സിലാകും. ഇനി നമ്മൾ ആദ്യത്തെ ഉദാഹരണം എടുക്കുക. ആദ്യം എഴുതിയ ഉദാഹരണം അത് കഴിഞ്ഞ് പദസന്ധി ഹരേയുക, അതെടുക്കുക. ഹരേയുക, ഹരേയുക, ഹര ഹരയേ ഇഹ, ശരിയായി. ഏച്ചു വന്നു, പരത്തിൽ അച്ചിരിക്കുന്നു. ഐ വന്ന് ഹരയ് ഇഹ. ഇനി ആ ഹരയിഹ എന്നുള്ളതിനെ ഹരയ് പ്ലസ് ഇഹ എന്ന് പിരിക്കുക. എന്നുവെച്ചാൽ അയ്യനെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കണം. ഹരയ് പ്ലസ് ഇഹ. ഇനി ഇവിടെ വേറൊരു സന്ധി വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹരയ് ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതാണ്. അത് ഹരയ് പ്ലസ് ഇഹ. ഇപ്പൊ നമുക്ക് ഹരയ് ഇഹ വന്ന എന്താണെന്ന് മനസ്സിലായി. ഇവിടെ വരുന്ന വേറെ സൂത്രമാണ് ലോപഹശാകല്യസ്യ. എവിടെ കിടക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ഞാനും കണ്ടില്ല. ലോപഹശാകല്യസ്യ, അത് തന്നെ പതിനേഴാമത്തെ പേര്. ഗീതാപുരുഷന്റെ പുസ്തകത്തിൽ 17-ാമത്തെ ഈ യഥാസംഖ്യ അനുദേശ സമാന എന്ന് പറയുന്ന സൂത്രം കഴിഞ്ഞു 1, 2, 3, 4, 5, 6 സൂത്രം കഴിഞ്ഞു 7-ാമത്തെ സൂത്രം ലോപഹശാകല്യസ്യ ആ സൂത്രം ഇവിടെ പ്രവർത്തിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇതിനോട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഇതും ധാരാളം പ്രയോഗത്തിൽ വരുന്ന ഒരു സൂത്രമാണ്. ഈ സൂത്രത്തിൽ ശ്രദ്ധിക്കണം, നമ്മൾ ഇതുവരെ പഠിച്ച സന്ധിസൂത്രങ്ങളെല്ലാം വന്നിടത്തല്ല ഇത് വരുന്നത്. ഇത് 8-ാമത്തെ അധ്യായത്തിലാണ് ഈ സൂത്രം വരുന്നത്. അത് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 8-ാം അധ്യായത്തിൽ 3-ാം പാദത്തിൽ 29-ാമത്തെ സൂത്രം. അതിന്റെ വൃത്തിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർണപൂർവയോഹോ പദാന്തയോഹോ യവയോഹോ ലോപോ വാ അശിപരേ. ഇതിലെ പൂർവ്വത്തിൽ നിന്നും പല സംഗതികളും ഇങ്ങോട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വൃത്തി വന്നത്. ആ വൃത്തിയിൽ നിന്നും നമ്മൾ മനസ്സിലായിക്കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യം പറയുന്നുണ്ട്. വിസൂത്രം എന്താണ് പറയുന്നത്? ലോപഹ, നമുക്ക് മനസ്സിലാക്കുക, ഇവിടെ ലോപം വിധിക്കുകയാണ്. അത് പ്രഥമാന്തത്തിൽ പറഞ്ഞിരിക്കുന്നു. ശാകല്യസ്യ എന്ന് പറയുന്നത് പാണിനിക്ക് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കാലത്തിലുണ്ടായിരുന്ന ഒരു പ്രസിദ്ധനായ വൈയാകരണനാണ് ശാകല്യൻ. പാണിനി പറയുന്നത് ലോപഹ, ലോപം വരും എന്നാര് പറഞ്ഞു? ശാകല്യൻ പറഞ്ഞു. ശാകല്യന്റെ അഭിപ്രായ പ്രകാരം ലോപം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അഭിപ്രായ പ്രകാരം ലോപം വരത്തില്ല എന്നാണ്. അപ്പോ ശാകല്യന്റെ പേരവിടെ എന്തിനെടുത്ത് പറഞ്ഞു കൊന്ന് ആ ആചാര്യനോടുള്ള ബഹുമാനത്തെ കാണിക്കാൻ വേണ്ടി. രണ്ടാമത്, ഇത് ഒരാചാര്യന്റെ പക്ഷമാണ് എന്ന് പറയുന്നതുകൊണ്ട് കൂടി ഈ വിധിക്കുന്ന ഇത് ഈ വിധി വരികയോ വരാതിരിക്കുകയോ ചെയ്യാം, പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നതിനെ വ്യാകരണത്തിൽ പറയുന്നതാണ് വികൽപ്പം വാ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതാണ് അതിന്റെ വൃത്തി പറഞ്ഞിരിക്കുന്നത്. അവർണപൂർവയോഹോ പദാന്തയോഹോ യവയോഹോ ലോപോ വാ അശിപരേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ആ സൂത്രത്തെ ഒന്ന് വായിക്കുക. ലോപഹ ശാകല്യസ്യ അവർണപൂർവയോഹോ പദാന്തയോഹോ യവയോഹോ ലോപോ വാ അശിപരേ. അതിന്റെ ഇടയ്ക്കൊക്കെ സന്ധികൾ വന്നിട്ടുണ്ട്, അതൊന്നും നമ്മൾ പഠിക്കാത്ത സന്ധികളായതുകൊണ്ട് ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് വരുന്ന സമയത്ത് അതൊക്കെ പറയാം. ഇനി നമ്മൾ ഉദാഹരണത്തിൽ നോക്കുക. ഹരയ് ഇഹ ഉണ്ടല്ലോ, ഉദാഹരണം നോക്കിയിട്ട് വൃത്തിയെ മനസ്സിലാക്കണം. വൃത്തിയിൽ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? അവർണപൂർവയോഹോ പദാന്തയോഹോ യവയോഹോ യവയോഹോ എന്ന് പറഞ്ഞാൽ രാമയോഹോ എന്ന് പറയുമ്പോൾ യകാരവകാരങ്ങൾക്ക് എന്നർത്ഥം. യവയോഹോ എന്ന് പറഞ്ഞാൽ യകാരവകാരങ്ങൾക്ക്. എന്താണ് ലോപഹ? വിധിക്കുകയാണ് ലോപം വരും. നമ്മൾ ലോപം വരുന്ന മുമ്പൊരു സൂത്രം പഠിച്ചിട്ടുണ്ട്, ഏതാണത്? ശ്ലോകം. പക്ഷെ അത് 8-ാം അധ്യായത്തിലല്ല, അതും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ ഇതും പറയുന്നു, യകാരവകാരങ്ങൾക്ക് ലോപം വരും. ആ യവയോ എന്ന് പറയുന്നതിന് രണ്ട് വിശേഷണം പറഞ്ഞിരിക്കുകയാണ്. അവർണപൂർവയോഹോ പദാന്തയോഹോ ഷഷ്ഠി ദിവേദനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. രാമസ്യ രാമയോഹോ എന്ന് പറയുമ്പോൾ അതില് യകാരവകാരങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്നാണ് പറയുന്നത്. രണ്ട് കണ്ടീഷൻ ഇവിടെ പറയുകയാണ്. ഒന്നെന്താണ്? പദാന്തയോഹോ ആ യകാരവകാരങ്ങൾ ഒരു പദത്തിന്റെ അന്ത്യത്തിലായിരിക്കണം. യകാരമായാലും ശരി വകാരമായാലും ശരി, രണ്ടും ഒരിടത്ത് വരണമെന്നല്ല, രണ്ട് സ്ഥലങ്ങളിലായിരിക്കും അത് വരുന്നത്. ആദ്യം നമ്മൾക്ക് യകാരത്തെ എടുക്കാം. അപ്പൊ യകാരം പദത്തിന്റെ അന്ത്യത്തിലായിരിക്കണം. ഇവിടെ ഹരയ് എന്ന് പറയുന്നത് ഒരു പദമാണ്, എന്തുകൊണ്ട് ഹരയേ എന്നുള്ളതാണ് ഇവിടെ ഹരയിന്ന് ഇപ്പം നമ്മൾ മാറ്റിയത്, സന്ധി ചെയ്തു. ഒരു സന്ധി വന്നിടത്ത് വേറൊരു സന്ധി വരുന്നു. ഇപ്പൊ ഹരയി എന്ന് പറയുന്നത് ഒരു പദമാണ്, അതിന്റെ അന്ത്യത്തിലാണ് ഇകാരം ഇരിക്കുന്നത്. പിന്നെ ഒരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്, എന്താണ്? അപർണപൂർവയോഹോ. ആ യകാരത്തിന്റെയും മകാരത്തിന്റെയും പൂർവത്തിൽ അവർണം ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കുക, യകാരത്തിന്റെ പൂർവത്തിൽ ആയുണ്ട്, അതവിടെ കാമയിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു ആയ. അപ്പൊ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഇവിടെ ഒത്തു വന്ന് എന്താണോ, യകാരത്തിന് ലോപം വരും, അത് പദത്തിന്റെ അന്ത്യത്തിലായിരിക്കണം. ഹരയ് എന്ന് പറയുന്ന ഒരു പദമാണ്, ഹരയെ ചതുർത്ഥി, അതൊരു പദമാണ്, അതിന്റെ അന്ത്യത്തിൽ വന്നു. അത് എങ്ങനെ പദമാകും? സുപ്തിംഗന്ധം പദം എന്നുള്ള സൂത്രപ്രകാരം അതെങ്ങനെ വരും, അതിനെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ കടന്നൊന്നും ആരും തോക്കിക്കയറി വെടിവെക്കരുത്, അതിന് വരേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഇവിടെ ഇത്രയും മനസ്സിലാക്കുക, ഹരയ് എന്ന് പറയുന്നതിൽ യകാരം പദത്തിന്റെ അന്ത്യത്തിലിരിക്കണം, അതിന്റെ പൂർവത്തിൽ ഒരു അകാരമുണ്ട്, അവർണമുണ്ട്. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഇത് മാത്രം പോരാ, പരത്തിൽ അശി, അശ് എന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽപ്പെട്ട ഒരു വർണ്ണം വേണം. അശ് എന്ന് പറയുമ്പോൾ എന്താണ്? ആയുണ്ണറിൽ കേവോ കയോജ് കയോറിലാണ് ഞമ്മളെന്ന് ജമൻ ഘടദേശ് ജപഘട്ട ദിസ് അതുവരെ വരണം. അതിൽപ്പെട്ടാണല്ലോ ഈ ഈ പരത്തിലുണ്ട്, അശ്വൽപ്പെട്ട ഈ പരത്തിലുണ്ട്. അശ്വൽപ്പെട്ട ഏതെങ്കിലും ഒരു വർണ്ണം ഇരുന്നാൽ മതി. ഈ അശ്വന്നൊക്കെ പറഞ്ഞാലും വീണ്ടും അതിന് അപവാദങ്ങളൊക്കെ വരും, അതവിടെ വരും മനസ്സിലാക്കിക്കൊള്ളണം. തൽക്കാലം മനസ്സിലാക്കുക, അശ് പരമിരിക്ക് ഒക്കെ പൂർവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോ എന്തൊക്കെ ഇവിടെയായി? യകാരം പദത്തിന്റെ അന്ത്യത്തിൽ വേണം, അതുണ്ട്. പൂർവത്തിൽ അവർണം വേണം, അതുണ്ട്. പരത്തിൽ അശ്വൽപ്പെട്ട ഏതെങ്കിലും ഒരു വർണ്ണം വേണം, അതുകൊണ്ട് ഈ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ പറഞ്ഞിരിക്കുന്നു, ലോപോ ലോപഹ സ്യാദ്, ലോപം വരും. പിന്നെ അവിടെ ഒന്നുകൂടെ പറഞ്ഞു, വാ എന്നുവെച്ച വരാതിരിക്കാം. രണ്ട് സംഭവിക്കാം. വരുന്ന രൂപം ഇനി എഴുതുക. അടുത്ത് ഹര അല്ല, ഹര പ്ലസ് ഇഹ, അങ്ങനെ ഇരിക്കും. എന്ത് ചെയ്തു? വ്യകാരം ലോപിച്ചു പോയാൽ ഹര ഇഹ എന്നിരിക്കും. എന്ന് വെച്ചാൽ ഒരു സ്വരത്തിന്റെ പരത്തിൽ മറ്റൊരു സ്വരമിരിക്കും. അങ്ങനെ ഹര എന്ന് പറയുന്നിടത്ത് ഒരു സ്വരമുണ്ട്, ആ ഇതുവരെ പഠിച്ചതെന്ന് നോക്കറിയാം. ഇഹയെ പരത്തിലൊരു ഈ ഉണ്ട്, ഇവിടെ ഇനിയും സന്ധി വരാം. കാരണം രണ്ട് സ്വരം അടുത്ത് വന്നാൽ സന്ധി വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ അതിനെ നിഷേധിക്കണം. പിന്നെ പ്രകൃതിഭാവം എന്ന് പറയും, അതിനെ നമ്മൾ പഠിക്കും. അപ്പോ ഇത് ലോപിക്കുന്ന പക്ഷം, ലോപിക്കാത്ത പക്ഷമാണ് ഏറ്റവും മേളിൽ എഴുതിയിരിക്കുന്നത്. ഹാരൈഹ നേരത്തെ നമ്മൾ പഠിച്ചത് അവിടെ ലോപിച്ചില്ല. കാരണം ലോകത ശാകല്യസ്യ എന്ന് പറഞ്ഞതുകൊണ്ട് ശാകല്യമതം എന്ന് വെച്ചാൽ ശാകല്യന്റെ അഭിപ്രായം അനുസരിച്ച്, അല്ലെങ്കിൽ ശാകല്യ വ്യാകരണം അനുസരിച്ച് ലോപിക്കണം. അപ്പൊ നമ്മളിപ്പോ പാണിനിയെ മാത്രമല്ല ശാകല്യ വ്യാകരണം കൂടെ പഠിച്ചിരിക്കുകയാണ്. ഇപ്പൊ പാണിനിയത്തിൽ തന്നെ നമ്മൾ പല വ്യാകരണങ്ങൾ പഠിക്കും. അപ്പോ ശാകല്യ മതം അനുസരിച്ച് ലോപിച്ചതാണ് താഴെ എഴുതിയിരിക്കുന്ന ഹരൈഹ. മേളിലാണെങ്കിലോ ലോപിക്കാത്തത്. ലോപിക്കാന്ന് വെച്ചാൽ പാണിനിയുടെ അഭിപ്രായമാകാം, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അഭിപ്രായമാകാം. അത് ആരുടെ അഭിപ്രായം എന്നൊന്ന് ചിന്തിക്കണ്ട, നമ്മൾ മനസ്സിലാക്കുക. രണ്ട് രൂപം വരും, അതായത് ഹരേ ഇഹ എന്നിരിക്കുന്നിടത്ത് ഏചോ അയവായവ എന്നുള്ള സൂത്രപ്രകാരം ഈ ആദേശം വന്നു കഴിഞ്ഞാൽ അതിന് രണ്ട് രൂപം വരും. ഒന്ന് യകാരം ലോപിക്കുന്നതും മറ്റൊന്ന് യകാരം ലോപിക്കാത്തതും. യകാരം ലോപിക്കുന്ന രൂപം വരുന്നതിന് കാരണം ലോപകശാകല്യസ്യ എന്ന് പറയുന്ന സൂത്രമാണ്. ശാകല്യന്റെ മതപ്രകാരം യകാരം ലോപിച്ചു പോയി, അതുകൊണ്ട് രണ്ട് രൂപം വരുന്നു. ഇവിടെ ആ പ്ലസ് ഈ നിരിക്കുന്നിടത്ത് ചിലരുടെ മനസ്സിൽ സംശയം വരും, ഇവിടെ ഇനി ഏതെങ്കിലും സൂത്രം വരുമോ? രണ്ട് സ്വരങ്ങൾ അടുത്തിരിക്കുകയല്ലേ? നമ്മൾ പഠിച്ചോ പഠിക്കാതെ എന്തോ ആയിക്കോട്ടെ, ആയും ഈയും വന്നു കഴിഞ്ഞാൽ ഇനി ഒരു സന്ധി ഇവിടെ വരാമോ എന്ന് സംശയിക്കാം. കൊന്നുകളഞ്ഞാലും വരത്തില്ല, അങ്ങനെ ഇരുന്നാൽ വരത്തില്ല. എന്തുകൊണ്ടാണ് കാരണം? അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിന് ഒരു സാമാന്യ നിയമത്തെ നമ്മൾ മനസ്സിലാക്കണം, എളുപ്പം മനസ്സിലാക്കാം. അതായത് പാണിനിയത്തിൽ 8 അധ്യായങ്ങളുണ്ട്, അതുകൊണ്ടാണ് അഷ്ടാധ്യായി എന്ന് പേര് വന്നത്. ഈ 8 അധ്യായങ്ങളിൽ ഉള്ള ഈ പാണിനിയത്തെ പാണിനി തന്നെ 2 തിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. എന്തിനാണ് പാണിനിയുടെ ഈ നിയമങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇതിനെ 2 തിരിക്കും? അതിൽ ഒന്നിന്റെ പേര് സിദ്ധകാന്ഡം, മറ്റേതിന്റെ പേര് അസിദ്ധകാന്ഡം. ഇത് വ്യക്തമായി ധരിച്ചിരിക്കണം. ഒന്നിന്റെ പേര് സിദ്ധകാന്ഡം, മറ്റേതിന്റെ പേര് അസിദ്ധകാന്ഡം. ഇപ്പൊ ചോദിക്കുക, ഏതാണ് ഈ സിദ്ധകാന്ഡം? സിദ്ധകാന്ഡം എന്ന് പറയുന്നത് 7 അധ്യായങ്ങളും സിദ്ധകാന്ഡമാണ്. അതിനോടൊപ്പം 8 അധ്യായത്തിലെ ആദ്യത്തെ പാദവും കൂടെ ചേർക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം 7 കാലധ്യായവും, കാരണം 1 അധ്യായത്തിൽ 4 പാദമാണ്. അപ്പൊ 1 പാദം എന്ന് പറയുമ്പോൾ കാലധ്യായമായി, 2 പാദം എന്ന് പറയുമ്പോൾ അരാധ്യായമായി, 3 പാദം എന്ന് പറയുമ്പോൾ മുക്കാലധ്യായമായി, 4 പാദം എന്ന് പറയുമ്പോൾ മുഴുവൻ അധ്യായമായി. അപ്പൊ 7 അധ്യായവും 8 അധ്യായത്തിന്റെ 1 പാദവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? സിദ്ധകാന്ഡം. ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിദ്ധകാന്ഡം എന്ന് പറയുന്നത് 7 അധ്യായം. ബാക്കി എഴുതിയിരിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നു, 8 - പ്രഥമപാദം എന്നാണ്. കണക്കെനിക്ക് തീരെ പിടിയില്ലാത്ത ഒരു സംഗതിയാണ്, അതുകൊണ്ട് മലയാളത്തിൽ എഴുതിയ കൊള്ളാം. 7 അധ്യായവും 8 അധ്യായസ്യ പ്രഥമപാദം, അങ്ങനെ എഴുതിയാൽ മനസ്സിലാവും. 8 അധ്യായസ്യ പ്രഥമപാദം, 8 അധ്യായത്തിന്റെ പ്രഥമപാദം അതാണ്. ഇതിനെ സിദ്ധ ഇതല്ല സാധനം, കാണ്ഡമാണ്. കാണ്ഡം ഇത് കടത്തുപോയി. സിദ്ധകാന്ഡം കടിക്കുന്ന കാണ്ഡം, അത് തന്നെ സിദ്ധകാന്ഡ. സിദ്ധകാന്ഡം സിദ്ധകാന്ഡാന്നും പറയാം. 7 അധ്യായവും 8 അധ്യായത്തിന്റെ പ്രഥമ പാദം, പാദ എന്നുള്ള അത് അത് ശരിയായി. ഇനി അസിദ്ധകാന്ഡം എന്ന് പറയുന്നതോ 8 അധ്യായത്തിന്റെ ശേഷിക്കുന്ന 3 പാദങ്ങൾ, എന്നുവെച്ചാൽ 2-ാം പാദം, 3-ാം പാദം, 4-ാം പാദം. ദ്വിതീയ തൃതീയ ചതുർത്ഥ പാദങ്ങൾ. അപ്പൊ മനസ്സിലായല്ലോ, ഇത് രണ്ടും വ്യക്തമായി ധരിക്കണം. 1 അധ്യായത്തിൽ 4 പാദമുണ്ട്, അങ്ങനെ ഓരോ അധ്യായങ്ങളിലും 4 പാദം വീതമുണ്ട്. ആദ്യത്തെ 7 പാദവും 8 അധ്യായത്തിന്റെ ആദ്യത്തെ പാദം അതിനോട് ചേർക്കുമ്പോൾ അതിനെ സിദ്ധകാന്ഡം എന്ന് പറയും. 8 അധ്യായത്തിലെ ശേഷിക്കുന്ന 3 പാദങ്ങൾ എന്ന് പറയുമ്പോൾ 2, 3, 4 പാദങ്ങൾ എന്ന് പറയുന്നത് അസിദ്ധകാന്ഡമാണ്. ഇനി പാണിനിയുടെ നിയമം അത് പ്രത്യേകം മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പ്രക്രിയയിൽ ഇത് നമ്മൾ ശ്രദ്ധിച്ചു വയ്ക്കണം. ഞാൻ ഏറ്റവും ലളിതമാക്കി പറയുകയാണ്, ഈ അസിദ്ധകാന്ഡത്തിലെ ഒരു സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. ക്ലോസ് ചെയ്യുക അവിടെ വച്ച്, ഫിനിഷ്. മനസ്സിലായല്ലോ? ഒരു പ്രക്രിയ നമ്മൾ ചെയ്യുമ്പോൾ അസിദ്ധകാന്ഡത്തിലെ ഒരു സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ത്രിപാദി എന്ന് പറയും, മൂന്ന് പാദങ്ങളുള്ളതല്ലേ, അതിനെ നമുക്ക് ത്രിപാദി എന്ന് വിളിക്കാം. ത്രിപാദിയിലെ ഏതെങ്കിലും ഒരു സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സിദ്ധകാന്ഡത്തിലെ അത് നമുക്ക് വേണമെങ്കിൽ പറയാം സപാദ സപ്താധ്യായി, ഒരു പാദത്തോടുകൂടിയ ഏഴ് അധ്യായങ്ങൾ, അതിന് സപാദ സപ്താധ്യായി എന്ന് പറയും. അതിലെ ഒരു സൂത്രവും പിന്നെ പ്രവർത്തിക്കാൻ പാടില്ല. ഇതൊരു നിയമമാണ് പാണ്ഡ്യ ഉണ്ടാക്കി, വളരെ ബുദ്ധിപൂർവ്വം ഉണ്ടാക്കിയ നിയമം. എന്താണ് അതിനെങ്ങനെ മനസ്സിലായി ചുരുക്കത്തിൽ? എന്താണ് അസിദ്ധകാന്ഡത്തിലെ ഒരു സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സിദ്ധകാന്ഡത്തിലെ സൂത്രം പ്രവർത്തിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഈ പ്രക്രിയകൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ധാതു എടുക്കുക, അതിൽ നിന്നൊരു പ്രത്യയത്തെ എടുക്കുക, അതിന് രൂപത്തെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പ്രാതിപദികം എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ എടുക്കുക, അതിൽ നിന്നൊരു രൂപത്തെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിനി പഠിക്കാൻ പോകുന്ന ഷഡ്ലിംഗപ്രകരണം എന്നുവെച്ചാൽ നാമരൂപങ്ങൾ, രാമഹരാമു രാമഹ ഇങ്ങനെയുള്ള രൂപങ്ങൾ സിദ്ധിക്കുന്ന പ്രകരണം, തിങ്ങന്തം ഭവതി ഭവത ഭവന്തി ഇത്, പിന്നെ കൃദന്തങ്ങൾ തദ്ധിതാന്തങ്ങൾ സമാസങ്ങൾ സ്ത്രീപ്രത്യം സ്വരസന്ധി കാരകം, ഇതൊക്കെയാണ് പ്രക്രിയകളെന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മളിനി പഠിക്കും. ഈ പ്രക്രിയകൾ എല്ലാം വരുന്നത് സിദ്ധകാന്ഡത്തിലാണ്. നമ്മൾ ഇതുവരെ പഠിച്ച സൂത്രങ്ങളെല്ലാം നോക്കുക, അതെല്ലാം സിദ്ധകാന്ഡത്തിലായിരിക്കും. ആറാം അധ്യായത്തിലാണ് വരുന്നത് സ്വരസം. ഇപ്പൊ സിദ്ധകാന്ഡത്തിലപ്പോ എന്താ ചെയ്യുന്നത്? ഈ ശബ്ദങ്ങളുടെ നിഷ്പത്തിയാണ് അവിടെ സംഭവിക്കുന്നത്. അസിദ്ധകാന്ഡത്തിൽ എന്താ ചെയ്യുന്നത്? അവിടെ ഇതിന്റെ ഫിനിഷിംഗ് വർക്കുകളാണ് ചെയ്യുന്നത്. നമ്മൾ അവസാനം പറയുന്നില്ലേ, ടച്ച് ചെയ്യുക, ഒരു പടം വരച്ചു കഴിഞ്ഞാൽ അവസാനം ഒന്ന് ടച്ച് ചെയ്യും. അതുപോലെ ടച്ച് വർക്കാണ് അവസാനം നടക്കുന്നത് ഇവിടെ അസിദ്ധകാന്ഡത്തിൽ. അപ്പോ ആദ്യം എന്ന് പറയുന്നത് പദനിഷ്പത്തി അവിടെ നടക്കും, അവസാനം അതിന്റെ ഫിനിഷിംഗ് വർക്ക് നടക്കും. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറഞ്ഞുതരാം. ഒരു ഷർട്ട് തയ്ക്കുന്നു, ആദ്യം എന്ത് ചെയ്യും? അളവെടുക്കും. പിന്നെ എന്ത് ചെയ്യും? നല്ല തുണിയും മുറിച്ച് നാശമാക്കും. പിന്നെ എന്ത് ചെയ്യാൻ? തച്ച് ഒരു പ്രത്യേക രൂപത്തിലാക്കും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവസാനം ബട്ടൺസ് എല്ലാം വെച്ച് ഫിറ്റ് ചെയ്യും. തയ്യക്കടിച്ചൊന്ന് ഷർട്ട് ചോദിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി ഒരു ഫിനിഷിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ. അതൊരു പത്ത് തവണ നമ്മളടുത്ത് പറയും, എന്നുവെച്ചാൽ ബട്ടൺസ് വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. സമയത്തൊന്നും അത് കിട്ടത്തില്ല, കാരണം ഫിനിഷിംഗ് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. അവസാനം അതുകൂടെ കഴിയുമ്പോഴേ നമ്മുടെ കൈ സാധനം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളവിടെ ഒന്ന് ആലോചിക്കുക, ഒരാള് ഷർട്ട് തച്ച് എല്ലാം റെഡിയാക്കി, അതിന്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആ അതിനെ മുറിക്കൂ കട്ട് ചെയ്യൂ പിന്നെ തയ്ക്കൂ പിന്നെ അതൊന്നും ചെയ്യത്തില്ല, അതൊന്നും ചെയ്യാൻ പാടില്ല. ബട്ടൺസ് തുന്നി പിടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ യാതൊരു പണിയും ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിങ് കട്ടിങ് ഒരു പണിയും അതിൽ ചെയ്യാൻ പാടില്ല. ഈ സിദ്ധകാന്ഡം എന്ന് പറയുന്നത് എന്താണ്? കട്ടിങ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അതെല്ലാം ചെയ്തു വച്ചതിന് ശേഷം അസിദ്ധകാന്ഡം എന്ന് പറയുന്നത് എന്താണ്? ബട്ടൺസ് തയ്ക്കുന്ന ഭാഗമാണ്. പണിനി പറയുന്നത് ബട്ടൺസ് പിടിപ്പിച്ചതിന് ശേഷം പിന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യരുത്, പറയുന്നതിലെന്തെങ്കിലും ദോഷമുണ്ടോ? എന്നുവെച്ചാൽ ഫിനിഷിംഗ് വർക്ക് ചെയ്തതിന് ശേഷം എവിടെയാണ്? ഈ പറയുന്ന അസിദ്ധകാന്ഡത്തിലാണ് ഫിനിഷിംഗ് വർക്ക്. അത് ചെയ്തതിനു ശേഷം പിന്നെ തിരിച്ചുപോയി സിദ്ധകാന്ഡത്തിലുള്ള ഒരു പ്രക്രിയയും ചെയ്യരുത്. മനസ്സിലായോ? ബട്ടൺസ് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം തുണി കട്ട് ചെയ്യരുത്, സ്റ്റിച്ച് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നിഷ്പത്തി എന്ന് പറയുന്ന എവിടെ നടക്കുന്നു? കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം സിദ്ധകാന്ഡത്തിൽ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവസാനം ടച്ച് ചെയ്യുന്നു എവിടെ? അസിദ്ധകാന്ഡത്തിൽ. അത് ചെയ്തതിന് ശേഷം പിന്നീട് പോയി മണ്ഡത്തരം കാണിക്കരുത്. കാരണം സംഗതി ഫിനിഷായി കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഷർട്ട് വൃത്തിയിടാവും. പിന്നെ വെട്ടി തയ്ക്കാൻ പോയി കഴിഞ്ഞാൽ അത് ചെറുതായി പോകും നമ്മുടെ ഫീസാകത്തിൽ. അതുപോലെ ഇവിടെ എന്താണ്? പദനിഷ്പത്തി എന്ന് പറയുന്നത് സംഭവിക്കുന്നത് സിദ്ധകാന്ഡത്തിലാണ്. ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്നതാണ് ഇവിടെ അസിദ്ധകാന്ഡത്തിൽ. അപ്പൊ ഫിനിഷിംഗ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സിദ്ധകാന്ഡത്തിൽ വരുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്താണ്? സ്വരസന്ധി പോലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഉദാഹരണത്തിൽ നോക്കുക, എന്താണ് എവിടെ പോയി ഉദാഹരണം? ഹര ഇഹ എന്നിരിക്കുന്നതാണ്. അതവിടെ ഇരിക്കുന്നു ഹര ഇഹ. ഈ ഹര ഇഹ എന്ന് പറയുന്നിടത്ത് ഇപ്പോ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം ചെയ്തു. ബട്ടൺസ് പിടിപ്പിച്ചു കഴിഞ്ഞാണ് ലോപഹ ശാകല്യസ്യ എന്നുവെച്ചാൽ ഫിനിഷിംഗും കഴിഞ്ഞു, ടച്ച് ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ട് ലോപശാകല്യസ്യ എന്ന് പറയുന്നത്? അസിദ്ധകാന്ഡത്തിലെ സൂത്രമാണ്. അതിന്റെ നമ്പർ നോക്കുക, 8:3 19. ഇതവിടുത്തെ സൂത്രമാണ്, അസിദ്ധകാന്ഡത്തിലാണ്. ഇതെന്ന് പറയുന്നത് എന്തിന്? ഫിനിഷിംഗ് വർക്കിനുള്ളതാണ് ഇവിടുത്തെ സൂത്രങ്ങളെല്ലാം. അപ്പൊ ഇവിടെ ഫിനിഷ് ചെയ്തു കഴിഞ്ഞു പരൈഹ. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രക്രിയ ചെയ്യണമെങ്കിൽ തിരിച്ച് സിദ്ധകാന്ഡത്തിൽ പോകണം. പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബട്ടൺസ് വെച്ചതിന് ശേഷം കട്ട് ചെയ്തതുപോലെ ആയി. അതുകൊണ്ട് പറയുന്നു ഇത് ഫിനിഷ് ആയി കഴിഞ്ഞു. എന്തുകൊണ്ട്? അസിദ്ധകാന്ഡത്തിലെ സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞു ഹര ഇഹ. ഇനി നമുക്ക് തോന്നും, ചിലപ്പോൾ ടൈലർക്ക് തോന്നും ഒന്നുകൂടെ കട്ട് ചെയ്താൽ അങ്ങനെ ഇരിക്കും, പുതിയൊരു ഫാഷൻ കണ്ട് അത് ഇതിൽ ചേർക്കാം, സംഗതി കുളമായി പോകും. അതുകൊണ്ട് പറയുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയെന്നിരിക്കും മനസ്സിൽ, പക്ഷേ തോന്നാനേ പാടുള്ളൂ, ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഇവിടെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞു. ഇനി സിദ്ധകാന്ഡത്തിൽ ഒരു സൂത്രം കൂടെ ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ ഇനി സ്വരസന്ധി വരണമെങ്കിൽ എന്ത് വേണം? സിദ്ധകാന്ഡത്തിലെ സൂത്രം ഉപയോഗിക്കണം. അതുകൊണ്ട് ഹരൈഹ എന്നിരിക്കുന്നിടത്ത് വേറെ ഒരു തരത്തിലുള്ള സന്ധികളോ ഒരു കാര്യവും വരത്തില്ല. എന്തുകൊണ്ട്? ഇനി അവിടെ വരേണ്ടത് സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങളാണ്, അത് വരത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ അസിദ്ധകാന്ഡത്തിലെ സൂത്രം ഉപയോഗിച്ച് ചെയ്യേണ്ട ഫിനിഷിംഗ് വർക്കുകളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ സാധനം ഹാൻഡ് ഓവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇത് പിന്നീട് പ്രയോഗിക്കുക, വ്യവഹാരത്തിൽ പ്രയോഗിക്കുക. ഈ ശബ്ദത്തിന് എന്ത് പറയും? പരിനിഷ്ഠിത ശബ്ദം അല്ലെങ്കിൽ പരിനിഷ്പന്നമായ ശബ്ദം. അത് നമുക്ക് പ്രയോഗിക്കാം. ലോകത്തിൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കും? ഹര ഇഹ എന്ന് ഉപയോഗിക്കാം, ഹര ഇഹ എന്ന് ഉപയോഗിക്കാം, യകാരം ചേർത്ത് വെച്ചിരിക്കും. ഇതാണ് അതിന്റെ നിയമം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ സിദ്ധകാന്ഡം അസിദ്ധകാന്ഡം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് മനസ്സിലായി, ഒരു പക്ഷേ അത് മനസ്സിലായില്ലെങ്കിലും സ്റ്റിച്ചിങ് കട്ടിങ് ബട്ടൺസ് എന്ന് പറഞ്ഞാൽ എന്തായാലും മനസ്സിലായിരിക്കും. അത്രയും കാര്യം അത് മനസ്സിലാകാത്ത ആരും കാണില്ല, അത്രയെങ്കിലും മനസ്സിലിരിക്കും. ഇക്കാര്യം പറയുന്നതിന് വേണ്ടി പാണിനിയുടെ ഒരു സൂത്രമുണ്ട്, ലോകശാകലിക്ക് ശേഷം വന്നിരിക്കുന്നു, പൂർവോത്തര അസിദ്ധം. ഈ സൂത്രം ഞാൻ വായിച്ച് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഇത്ര പോലും മനസ്സിലാകത്തില്ല. സ്റ്റിച്ചിങ് കട്ടിക്ക് ബട്ടൺസ് പോലും ആർക്കും ഒരു പിടിയും കിട്ടത്തില്ല, മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ഏതാ സിദ്ധം ഏതാ അസിദ്ധം എന്താ, ഒരു പിടിയും കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അങ്ങോട്ട് കിടക്കണ്ട. ഞാൻ പറഞ്ഞ ഈ ഉദാഹരണം മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണ് അസിദ്ധകാന്ഡത്തിലെ ഒരു സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ പ്രവർത്തിക്കുകയില്ല. ഒരു രൂപം കാണുമ്പോൾ നമുക്കവിടെ ഒരു സൂത്രം പ്രവർത്തിക്കണം എന്ന് തോന്നിയാൽ അതിനെ പ്രവർത്തിപ്പിക്കണം. വ്യാകരണം പഠിക്കുമ്പോൾ നമുക്കൊരു തരത്തിൽ ആവേശം വരും, എന്തുകൊണ്ട് അങ്ങോട്ട് ചെയ്തുകൂടാ, ചെയ്യരുത്. കാരണം അവിടെ ഫിനിഷിംഗ് കഴിഞ്ഞു, ടച്ച് കഴിഞ്ഞു, ഇനി തുടരുത്. തൊട്ടുകഴിഞ്ഞാൽ ചിത്രം വികൃതമാകും. അതുകൊണ്ട് അവിടെ വീണ്ടും സന്ധി ഒന്നും വരത്തില്ല. അവിടെ ഇനി ഏത് സന്ധി വരും, അതിനി കൂടുതൽ സന്ധികൾ പഠിക്കുമ്പോൾ നമുക്ക് അത് പ്രയോഗിച്ചു നോക്കാൻ വരുമോ വരത്തില്ല എന്നുള്ളതായി തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഈ ചുരുക്കത്തിൽ പാണിനി സൂത്രങ്ങളെ രണ്ടായി വിഭജിച്ചു. ഒന്ന് അല്ല അഷ്ടാധ്യായ അസിദ്ധകാന്ഡ സിദ്ധകാന്ഡം. സിദ്ധകാന്ഡം എന്ന് പറയുന്നത് ഏഴ് അധ്യായവും എട്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ പാദവും, അസിദ്ധകാന്ഡം എന്ന് പറയുന്നത് എട്ടാം അധ്യായത്തിലെ ശേഷിക്കുന്ന മൂന്ന് പാദങ്ങൾ. ആ അസിദ്ധകാന്ഡത്തിലെ ഏതെങ്കിലും ഒരു സൂത്രം ഒരു ഉദാഹരണത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രവർത്തിക്കുന്നതിനുള്ള അവസരമുണ്ടെന്ന് നമുക്ക് തോന്നിയാലും സിദ്ധകാന്ഡത്തിൽപ്പെടുന്ന ഒരു സൂത്രങ്ങളും അവിടെ പ്രവർത്തിക്കത്തില്ല. എന്തുകൊണ്ട്? സിദ്ധകാന്ഡത്തിലാണ് പദനിഷ്പത്തി എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പ്രകൃതി പ്രത്യയങ്ങളെ യോജിപ്പിക്കുക, സന്ധി ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ത്രിപാദിയിൽ നടക്കുന്ന കാര്യങ്ങളെ പറയും. സ്വര സംസ്കാരം എന്ന് പറയും. സ്വരങ്ങളെ, ശബ്ദങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ വരുന്ന സ്വരങ്ങളുണ്ടല്ലോ, അതിന്റെ സംസ്കാരമാണ് അവിടെ നടത്തുന്നത്. ശരിക്കും അത് സന്ധിയുമല്ല. അങ്ങനെ സന്ധി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് സന്ധിയല്ല. അത് നമ്മൾ കൂടുതൽ പഠിച്ചു വരുമ്പോൾ മനസ്സിലാവും. ഹൽസന്ധി വിസർഗസന്ധിയൊക്കെ അവിടെ വരുമെങ്കിലും അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണ്? ശബ്ദ സംസ്കാരം, സ്വര സംസ്കാരം നടക്കുകയാണ്. അതുകൊണ്ട് അതിന് നമ്മൾ ഒരു പേര് കൊടുത്തു, അത് ഫിനിഷിംഗ് വർക്കാണ്. അപ്പോ ഈ പൂർവഭാഗത്തിലൂടെ നമ്മൾ പദങ്ങൾ നിഷ്പന്നമാക്കി ത്രിപാദിയിലെ അല്ലെങ്കിൽ അസിദ്ധകാന്ഡത്തിലെ സൂത്രങ്ങൾ ഉപയോഗിച്ചതിന്റെ ഫിനിഷിംഗും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ചെയ്യാനായിട്ട് യാതൊന്നും അവശേഷിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് വീണ്ടും സൂത്രങ്ങൾ പ്രയോഗിക്കണമെന്ന് തോന്നിയാലും ഒന്നും പ്രയോഗിച്ചു കളയരുത്. അവിടെ പണിയെല്ലാം തീർത്തു വച്ചിരിക്കുകയാണ്, അത് പ്രയോഗിക്കുക. ഇത് എപ്പോഴും ആവശ്യം വരുന്ന ഒരു കാര്യമാണ്, ഓർത്തിരിക്കുന്നത്.